യുഷ്മദസ്മത് ശബ്ദങ്ങളാണ് കഴിഞ്ഞത്. അതിനകത്ത് വരുന്ന ആദേശങ്ങളും പറഞ്ഞു. അതിനകത്തിന് വിശേഷമായിട്ട് സംസ്കൃത വ്യാകരണം പഠിക്കാൻ വേണ്ടിയിട്ട് ലഘുസിദ്ധാന്തോപതിയെ ആശ്രയിക്കുന്നവർ നേരിടുന്ന അവസാനത്തെ കടമ്പയാണിത്. ഇത് കടന്നു കഴിഞ്ഞാൽ ഇനി ലഘുസിദ്ധാന്തോപതി ഒന്നുമില്ലെന്നുള്ളതാണ്. ഇതിലും പ്രയാസമുള്ള ഒന്നും വരാൻ പോകുന്നില്ല. ഇത് അത്ര പ്രയാസമൊന്നും ഉള്ള അല്ല എങ്കിലും കേചിത് ഭഗ്ന യുഷ്മദ് അസ്മത് പ്രസംഗി, ചിലരിവിടെ വച്ച് ഹതാശയന്മാരായി പോകുന്നു. കേചിത് ഭഗ്ന സുദ്ഭിഭാസ്യാദി സന്തോ, ചിലർ സുദ്ഭിഭാസ്യ അവിടെ തന്നെ തീരും, അവിടെ തട്ടി മൂക്കടിച്ചു വീഴും, പിന്നെ അവർ മുമ്പോട്ട് നടക്കത്തില്ല. കേചിത് ഭഗ്ന സുദ്ധ്യുപാസ്യാദി സന്തോ, പിന്നെ കേചിത് ഭഗ്ന യുഷ്മദസ്മത് പ്രസംഗി, ചിലരിവിടെ വരുമ്പോഴാണ് വീണു പോകുന്നു. പക്ഷെ ഇതത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഒന്നും പ്രയാസമുള്ളതല്ല. തുടക്കത്തിൽ ഒരു പരിഭ്രമം തോന്നും, മനസ്സിലാക്കിയ ഒന്നും പ്രയാസമില്ല. ഇനി വരുന്നുമുണ്ട്, അത് ലഘുസിദ്ധാന്തം ചെയ്ത് വരുന്നതല്ല, നേരണി പ്രക്രിയ. അത് ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതെന്തായാലും ലഘുസിദ്ധാന്തം ഇല്ല, അതുകൊണ്ട് ഇനി വീഴുന്ന സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പിന്മാറേണ്ട സന്ദർഭങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് പേര് ഇതുവരെ എത്തി, ഇതുവരെ എത്തിയവർക്ക് വേണമെങ്കിൽ ഇനിയും മുമ്പോട്ട് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വന്നാവാദേശങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ പദാത്പരം, ആ പാദാദി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇനി സൂത്രങ്ങളുണ്ട്. ഇവിടെ ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിട്ട് ഇവിടെ എങ്ങനെ വരും എന്ന് ചിന്തിച്ചാലും ബേജാറാവേണ്ട കാര്യമില്ല. എല്ലാ നിയമവും നോക്കിക്കഴിയുമ്പോൾ ഈ നിയമങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നുന്നു. വ്യാകരണം പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ, കാരണം പഠിച്ചു പഠിച്ചു വരുമ്പോൾ നോക്കുമെന്ന് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ എങ്ങനെ കാര്യം സാധിക്കും? പ്രയോഗം തന്നെ, പ്രയോഗം തന്നെ മുഖ്യം. പിന്നെ ഇന്ന് പ്രയോഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാരണം പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ അനന്വാദേശത്തിൽ വികല്പം പറഞ്ഞു, അതിനാണ് ആദ്യ ഉദാഹരണം കൊടുക്കുന്നത്. ധാതാത്തെ ഭക്തോസ്തി, ധാതാ തപ ഭക്തോസ്തി, ഇത് വികല്പത്തിന് ഉദാഹരണമാണ്. ഇത് അന്വാദേശം അല്ല. തസ്മയത്തെ നമ്മ അവിടെ അന്വാദേശമാണ്, അവിടെ നിത്യമായിട്ട് വന്നു. മുമ്പൊരു വാക്യമുണ്ട്, അതിനുശേഷം ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് തേന്ന്. ആ മുൻവാക്യം ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടിവിടെ വന്നു. പിന്നെ ഇവിടെ വേറൊന്നും വരുന്നത്, ഇതിലെ നമ്മൾ പറയാത്തതാണ്, ഇത് രണ്ടു പക്ഷമുണ്ടോ? ഒന്ന് ടിലോപക്ഷവും, ശേഷലോപ എന്ന് പറയുന്നതിന് ടിലോപമൊന്നുമുണ്ട്. അത് അങ്ങനെ വരാൻ കാരണം ഈ ആദേശങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്നതിനാണ് ശേഷമെന്ന് പറയുന്നത്. ആദേശം കഴിഞ്ഞോ ടീം വരും, അല്ല അവസാനാക്ഷരവും വരാം. അവൻ അവസാന അക്ഷരം വരത്തിനാണ് ലോകം വരുന്നതെങ്കിൽ ട് യുഷ്മത് അസ്മതിന്റെ ത്തിന് ലോകം വന്നാൽ വരുന്ന ഒരു കുഴപ്പം, ഒരു തകരാറെന്ന് പറയുന്നത് ബസോ ഭ്യം എന്നാണ് സൂത്രം. അങ്ങനെയാണ് സൂത്ര ശരിക്കും, അങ്ങനെയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ബസോഭ്യം, ഇപ്പൊ യുഷ്മഭ്യം എന്നുള്ള രൂപം ശ്രദ്ധിക്കാൻ പ്രയാസമില്ല, കാരണം യുഷ്മത് ഭ്യം എന്നിരുന്നു. ശേഷലോപ്രകാരം യുഷ്മതിലെ ദകാരം ലഭിച്ച് ശേഷിക്കുന്ന എന്താണ്? യുഷ്മഭ്യം എന്നിരിക്കുന്ന സൂത്രം വരും, ബുധനെ ശല്യത്ത് വരും, യുഷ്മേഭ്യം എന്നുള്ള പ്രശ്നം വരും. ബസോഭ്യം എന്നുള്ളിടത്ത് അതിനെ ഒഴിവാക്കുന്ന എങ്ങനെയാണ്? അഭ്യം വന്നു കഴിഞ്ഞാൽ ശരി, ഭ്യം എന്നുള്ള പക്ഷത്തിൽ അതിനെങ്ങനെ ഒഴിവാക്കും? അതിനൊരു പരിഭാഷയുണ്ട്, അംഗവൃത്തെ പുനർവൃത്തവും അവിധി. അംഗവൃത്തെ പുനർവൃത്തവും അവിധി, അതാണ് പരിഭാഷ. അതിന്റെ അർത്ഥം അംഗകാരി കൃതയെ പുനർന അംഗകാര്യം, അംഗകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അംഗകാര്യം വരാൻ ചെയ്യേണ്ട കാര്യമില്ല. അംഗകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അംഗകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശേഷലോക എന്ന് പറയുന്ന അംഗകാര്യമാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭുവനെ ചെല്ലത്ത് എന്ന് പറയുന്ന അംഗകാര്യം ചെയ്യാൻ പാടില്ല. അംഗവൃത്തവും അംഗവൃത്തി എന്ന് വെച്ചാൽ അംഗകാര്യത്തിൽ, അംഗകാര്യം സംഭവിച്ചാൽ പുനർവൃത്തവും, വീണ്ടും ഒരു കാര്യം ചെയ്യുന്നതിന് ആ വിധി വിധിയില്ലെന്നാണ്. അത് ലളിതമാക്കി പറഞ്ഞാണ് അംഗവൃത്തവും അംഗവൃത്തെ പുനർവൃത്തവും ആ വിധി. അതാണ് അംഗകാര്യ കൃതേ പുനർന അംഗകാര്യം ഒന്നും ചെല്ലത്തതിന് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നതാണ്. പരിഭാഷ ഇങ്ങനെയാണ്, അംഗവൃത്തെ അംഗവൃത്തവും അംഗവൃത്തവും വൃത്തിയല്ലേ, അംഗവൃത്തവും എന്നാണ്, വൃത്തേ എന്നല്ല അംഗവൃത്തവും. അംഗവൃത്തവും ഇല്ല, അവിടെ സംശയമാണ്. അംഗവൃത്തി പുനർവൃത്തവും അംഗവൃത്തവും പുനർവൃത്തവും അവിധി, അങ്ങനെയും വരാം. പുനർന അംഗകാര്യം അംഗവൃത്തവും നല്ല അംഗവൃത്തേ എന്നാണെന്നാണ് എനിക്ക് അവിടെ ഒരു സംശയമാണ്. പുനർവൃത്തി അല്ല, പുനർവൃത്തവും അവിധി തന്നെ, അത് അംഗവൃത്തെ അംഗകാര്യ കൃതേ എന്നുള്ള അർത്ഥത്തിൽ പുനർവൃത്തവും, വീണ്ടും അത് വർത്തിക്കുന്നതിന് വിധിയില്ല. സതി സതിയല്ല, അംഗവൃത്തെ അംഗകാര്യ കൃതേ എന്നുള്ള അർത്ഥത്തിൽ സതി എന്നുള്ള അർത്ഥം തന്നെ. വൃത്ത ശബ്ദത്തിന്റെ വൃത്തം എന്ന് വരും, വൃത്തി ശബ്ദിയുടെ വൃത്തം എന്ന് വരും, അംഗവൃത്ത എന്നാണ് ഇത്. തന്നെ അംഗകാര്യ കൃതേ പുനർന അംഗകാര്യം, അത് തന്നെ അംഗവൃത്തെ പുനർവൃത്തോ വിധി. പക്ഷെ അഭ്യം നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, രണ്ടു പക്ഷത്തിനും വരും. അഭ്യം നോക്കിക്കഴിഞ്ഞാല് അന്ത്യലോകം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? യുഷ്മ അഭ്യം, അവിടെ എന്തുവരും? അതോ ഗുണേ വരും, യുഷ്മഭ്യം. അല്ല, ഇനി യുഷ്മത്തിൽ ലോപിച്ചു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കുക യുഷ്മഭ്യം. അതുകൊണ്ടാണ് ബസോഭ്യം എന്നുള്ളതിനെ ബസോ അഭ്യം എന്നാക്കിയത്. അതുപോലെ വേറെ സ്ഥലം വരുന്നതാണ് ദ്വിതീയഭുവനത്തിൽ ശസൂന്ന. ഇതിന്റെ പൂർവ്വസൂത്രം ഏതാണ്? അതുതന്നെ, അതിന്റെ പൂർവ്വസൂത്രം ഏതാണ്? ഏപ്രഥമയോരം. ആ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? പ്രഥമയ്ക്കും ദ്വിതീയയ്ക്കും അം വരുമെന്ന്, അതല്ലേ എന്റെ അർത്ഥം? അപ്പൊ യുഷ്മത് ശസ് അസ്മത് ശസ് എന്നിരിക്കുമ്പോ അവിടെ അം വരാം അല്ലേ. പ്രാണിസൂത്രം പറയുന്നത് ശസോന്ന എന്ന് വെച്ചാൽ യുഷ്മതിന്റെയും അസ്മതിന്റെയും പരത്തിലിരിക്കുന്ന ശസ്നം വരത്തില്ല. ശസോന എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സൂത്രമല്ലേ. നാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അമ്മിനെ നിഷേധിച്ചപ്പോ അം വന്നില്ല. അപ്പൊ എങ്ങനെയിരിക്കും? യുഷ്മത് ശസ് അസ്മത് ശസ് ദ്വിതീയാഴ്ച പ്രകാരം വന്ധ്യത്തിന് ദീർഘം വരുമ്പോൾ എന്തായി? യുഷ്മത് ആ അസ് അസ്മത് ആ അസ് യുഷ്മ ആ അസ് അസ്മ ആ അസ് ആ ആന്നടുത്ത് എന്തോരും സവണ ദീർഘം വന്നപ്പോ എന്താ? യുഷ്മ അസ് അസ്മ അസ് എന്നിരിക്കുന്നിടത്ത് എന്തോരും പ്രഥമയോഹോ പൂർവസുവർണം വരും. അപ്പൊ എന്തായി? യുഷ്മാസ് അസ്മാസ് പിന്നെ എന്തുവരും? തസ്മാസോ ആ പുംസി വന്നപ്പോ എന്തായി? യുഷ്മാൻ അസ്മാൻ. രൂപ ശ്രദ്ധിച്ചോ, നേരത്തെ എങ്ങനെയാ ശ്രദ്ധിച്ചത്? ശസ്സിന് പകരം എവിടെ വന്നു? അകാരത്തിന് വന്നിട്ട് എന്ത് ചെയ്തു? നസ് വന്നിരിക്കുമ്പോ എന്ത് ചെയ്തു? സമയാന്തസിലോ വന്നു. ആ അപ്പോ യുഷ്മാൻ എന്ന് വന്നു. അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കാം, ഇനി വേറെ രീതിയിൽ നോക്കാം. ഇപ്പൊ യുഷ്മത് ശസ് അസ്മത് ശസ് എന്നിരിക്കുന്നു. അങ്ങേ പ്രതിമയോ ഒരമ്മ എന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരും? യുഷ്മത് അമ്മ അസ്മത് അമ്മ ശസോന്ന പ്രകാരം തരുന്ന ആദേശം വിധിക്കുന്നു ശസ്സിന്. ശസ്വന പ്രകാരം സ്ഥാനത്തിനും ശസ്സാണല്ലോ. വന്നു കഴിഞ്ഞാൽ എന്തോരും? അമ്മിന്റെ അകാരത്തിന് വന്നു നേമ്. യുഷ്മത് നേമ് അസ്മത് നേമ് സമയകാന്തി ശിലോ പ്രകാരം മകാരം പോയി. യുഷ്മത് അസ്മതിന്റെ ധകാരത്തിന് ദ്വിതീയാഞ്ച് ആത്വം വന്ന് സവർണ തീർവം വന്നു. അപ്പൊ എന്തായി? യുഷ്മാൻ അസ്മാൻ, യുഷ്മാൻ അസ്മാൻ മൂന്ന് തരത്തിലും വരാം. പക്ഷേ ശസോന എന്നുള്ള സൂത്രപ്രകാരം നമ്മൾ ആദ്യം പഠിച്ചാണ് ശരി. ആദേശം വരണം, അത് വരട്ടെ, അങ്ങോട്ടാ വരുന്നത്. അതെന്നെ വരട്ടെന്ന. ഇപ്പൊ യുഷ്മത് ശസ് അസ്മത് ശസ് എന്നിരിക്കുന്നിടത്ത് അസിന് നകാരം വിധിച്ചു. ആദേഹ പരിശുപ്രകാരം ആദ്യത്തിൽ നകാരം വന്ന് സംയോഗം വന്ന് സംയോഗത്തിന് വന്നാലും ശ്രദ്ധിക്കാം. പക്ഷെ പ്രശ്നം വരുന്നത് എവിടെയാണ്? അങ്ങനെ രൂപ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നം വരുന്ന എവിടെയായിരിക്കും? അല്പാലോചിച്ചാൽ പിടികിട്ടും. അങ്ങനെ അതായത് നമ്മൾ ആദ്യം പഠിച്ച രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ യുഷ്മത് ശസ് അസ്മത് ശസ് എന്നിരിക്കുമ്പോൾ എന്താണ് അമ്മ ആദേശത്തെ നിഷേധിച്ചിട്ട് പ്രഥമയോ പൂർവസുവർണ ദീർഘം വന്ന് തസ്മാ ചസോന പുംസി പ്രകാരം നകാരം വന്ന് യുഷ്മാൻ അസ്മാൻ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെ ദോഷം വരും? അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത്. പ്രഥമയോ പൂർവസുവർണ തസ്മാച്ചസ്വന്നാപുംസി വന്ന് യുഷ്മാൻ അസ്മാനെന്ന രൂപം വരും, പക്ഷെ തകരാറ് വരും. എന്ത് വരാത്തത്? ആ അത് പുല്ലിംഗത്തിൽ മാത്രമേ വരൂ. തസ്മാച്ചസോ പുംസി പുല്ലിംഗത്തിൽ മാത്രമേ വരത്തുള്ളൂ. കാരണം യുഷ്മദസ്മ ശബ്ദങ്ങൾക്ക് സ്ത്രീലിംഗത്തിനും നമസ്കലിംഗത്തിനും രൂപവ്യത്യാസമില്ല. അവിടെ തസ്മാച്ചസോന പുംസി പ്രവർത്തിക്കത്തില്ല, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അതാണ് ഇങ്ങനെ എടുത്തത്. ഇങ്ങനെ എടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ശസോന്ന നാന്ന് പറയുന്നത് നിഷേധമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ശസിന്റെ അകാരത്തിൽ നകാരത്തെ വിധിച്ചു. വിധിക്കണമെങ്കിൽ എന്ത് വേണം? അത് പ്രഥമാന്തമായിരിക്കണം. നാന്ന് പറയുന്നത് അവ്യയമാണ്. നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛാതിയിൽപ്പെടുന്നതാണ്. പക്ഷെ അത് പ്രഥമാന്തമായാലേ അത് വിധേയമാകത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞ് ശസയെ പഞ്ചമിയായിട്ടെടുത്തു. ശസിന്റെ പരത്തിലിരിക്കുന്ന അസനും നകാരത്തെ വിധിച്ചു. പക്ഷെ ഇത് പ്രഥമാന്തം അല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അവ്യയമാകും. നാന്ന് വെച്ചാൽ നിഷേധിക്കുകയാണ്. ഇങ്ങേ പ്രഥമയോ രം എന്ന് പറയുന്ന സൂത്രത്തിന്റെ തൊട്ടടുത്ത് വന്നപ്പോൾ ആ സൂത്രത്തിലെ വിധിയെ നിഷേധിക്കുകയാണ്. ഇനി ഇത് പ്രഥമാന്തമായാലേ വിധിക്കാൻ പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രഥമാന്തമാക്കുന്നു എന്ന് വെച്ചാൽ നഗാരത്തിന്റെ പരത്തിലുള്ള സൂ ലോപിച്ചു പോയി. എങ്ങനെ? ആർഷപ്രയോഗം. ആർഷപ്രയോഗമാണ് ഛാന്തസത്വ ഛന്തോവ സൂത്രാണി ഭവന്തി ഛാന്തസം അല്ലെങ്കിൽ ആർഷപ്രയോഗം. അങ്ങനെ പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ എവിടെയൊക്കെ വന്നാലും സു പലയിടത്തും ലോപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് ഛാന്തസം അല്ലെങ്കിൽ ആർഷപ്രയോഗം എന്ന് പറയും. അവിടെ അത് നോക്കണം. അവിടെ വിഭക്തി ലോപിക്കാൻ വേണ്ടി വേറെ നിയമങ്ങളുണ്ടല്ലോ. സു വന്നാൽ ലോപിക്കാൻ അങ്ങനെ ലോപിച്ചിട്ടുണ്ടാണോ എന്ന് നോക്കണം. സു ലോപിക്കാൻ നമ്മൾ പല സൂത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. ഭോ ഭഗു അഗോ പൂർവസയോ അശി യകാരം വന്ന് ലോപിക്കാം. നഹ നിരുന്നു കഴിഞ്ഞാൽ ലോപിച്ചൂടി. അശ്വരത്തിലിരുന്നു കഴിഞ്ഞ അശ്വപ്പെടത്തില്ലേ? അതൊക്കെ നോക്കണം. അങ്ങനെ അല്ലാതെ ഇവിടെ ഇപ്പോ പ്രഥമ വിഭക്തി സു ലോപിക്കാനായിട്ട് ഒരു വഴിയില്ല. ഹൽങ്ങാഭ്യോ വരുമോ? ഹൽങ്ങാഭ്യോ പ്രകാരം സു ലോപിക്കും. ഇവിടെ നാന്നുള്ളടത്ത് എന്തുകൊണ്ട് ഹല്ലല്ല? നീന്നിരുന്നാലേ അത് ലോപിക്കത്തുള്ളൂ. ഇവിടെ നാന്നായിരിക്കുന്നു. എന്ന് വെച്ചാൽ അജന്തമാണ്, അകാരാന്തമാണ്. അകാരാന്തമായ നാന്ന് പറയുന്നത് അഭ്യമാണ്. കാരണം അകാരാന്തത്തിൽ സുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രഥമാന്തത്തിൽ ഇങ്ങനെ വരും. നഹാന്നേ വരത്തുള്ളൂ പ്രഥമാന്തത്തിൽ. നഹാന്ന് പറഞ്ഞാൽ നീന എടുക്കണം. നഹാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. ശസോ നഹസ്യ എന്ന് പറഞ്ഞാൽ നീ വരും. അങ്ങനെയാണെങ്കിൽ സൂത്രത്തിൽ എന്ത് വേണം? ശസോ നഹ എന്ന് വേണം. സൂത്രത്തിലുള്ള വൃത്തിയിലുണ്ട്. അപ്പൊ സൂത്രത്തിലുണ്ട് എന്ന് എന്റെ അർത്ഥം. പക്ഷെ അത് ലോപിച്ചു പോയി. എങ്ങനെ? അതായത് രാമ എന്നിടത്ത് സുപ്പ് വന്നു കഴിഞ്ഞാൽ രാമഹ എന്ന് വരും. അതുപോലെ നീ ശബ്ദത്തിനെ അകാരം ഉച്ചാരണത്തിന് വെച്ചിട്ട് നാന്നാക്കി അതിൽ സുപ്പ് വന്നു കഴിഞ്ഞാൽ നഹ എന്ന് വരും. എന്ന് വെച്ചാൽ നീനെ എടുക്കണം. അകാര ഉച്ചാരണ അർത്ഥം പോകും. മനസ്സിലായോ? നീ ശബ്ദത്തിൽ അകാര ഉച്ചാരണ അർത്ഥം വയ്ക്കുമ്പോൾ ന, അല്ല പ്രഥമ ഏകദിനത്തിൽ വരും നഹ. നഹ എന്ന് പറഞ്ഞാൽ നമ്മൾ നീനെ എടുക്കും. പക്ഷെ കേവലം നാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എടുക്കാൻ പറ്റില്ല. അത് അഭിയമാവും. നിഷേധാർത്ഥത്തിലുള്ള നഞ്ഞ്. അപ്പോൾ ഇവിടെ ആർഷപ്രയോഗം ഒന്നും വരും. അതുകൊണ്ട് ചസ്മാ ചസ്വനൊപ്പം സി അത് പറ്റത്തില്ല. അമ്മിനെ നിഷേധിച്ചാൽ പറ്റത്തില്ല. ഇനി അമ്മ വന്നിട്ടൊരു പക്ഷം പറഞ്ഞല്ലോ. അമ്മ വന്നു കഴിഞ്ഞാലും അമ്മ വന്നു കഴിഞ്ഞാലും ഇതിനെ നാ ആദേശമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മിന്റെ ആകാരത്തിന് നകാരം വന്ന് നിന്ന് സമീപാന്തലോകം വന്ന് യുഷ്മാൻ അസ്മാൻ എന്ന് വരാം. പക്ഷെ അതും പാടില്ല. അത് വരാമെങ്കിലും അങ്ങനെ വരാം എങ്കിലും എങ്ങനെ? ഏത് സൂത്രപ്രകാരം? ഞേപ്രതിയോരം പ്രകാരം അമ്മ വരാം എങ്കിലും അത് വന്നിട്ട് ശസ്വന വരത്തില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞേ പ്രതിമയോരമ്മ എന്ന് പറയുന്ന എവിടത്തേക്കാണ് വിരിക്കുന്നത്? പ്രഥമാന്തിയേക്ക്. ശസ്വന എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്തോ ആയിക്കൊള്ളട്ടെ, അത് എവിടത്തേക്കാണ് വിരിക്കുന്നത്? ശസ്സിന് മാത്രം. അപ്പൊ ഏതായി ഇത് വിശേഷ വിധിയായപ്പോ ഇത് ഞേ പ്രതിമയോരമ്മനെ ബാധിക്കും. അങ്ങനെ ഒരു സാമാന്യ സൂത്രത്തെ ബാധിക്കുന്ന ഒരു സൂത്രം ഉണ്ടെങ്കിൽ അവിടെ മറ്റേതെങ്കിലും സൂത്രങ്ങൾ പ്രവർത്തിച്ച് അതിനുശേഷം ഇത് ഈ സൂത്രം വന്ന് ബാധിച്ച് രൂപം സിദ്ധിക്കാം, അല്ല നേരിട്ട് ഈ സൂത്രം ബാധിച്ചും രൂപം സിദ്ധിക്കാം. ശസ്വന എന്ന് പറയുന്നത് നേരിട്ട് പ്രവർത്തിച്ചാലും രൂപം സിദ്ധിക്കുമല്ലോ, അതിൻ്റെ അർത്ഥം മാറും. അകാലത്തെ ആദേശമാകും, നഗരത്തെ ആദേശമാക്കി. അതായത് അമ്മ വന്നിട്ട് പിന്നെ ആ അമ്മിന് നഗരം ആദേശമായി അങ്ങനെ പ്രവർത്തിക്കാം. അല്ലെങ്കിൽ അമ്മ വരുന്നില്ല, അമ്മിനെ ബാധിച്ചുകൊണ്ട് ശസ്വന വരും. രണ്ടു വർഷമാണ്. ഒന്ന് ആദ്യം അമ്മ വരുന്നു, അമ്മ വന്നിട്ട് നഗരം ആദേശം വരും. മറ്റൊന്നെന്താണ്? അമ്മിനെ ബാധിക്കും. രണ്ടും ഒരേ എഫക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒന്നെന്ത് ചെയ്യുന്നു? നേരിട്ട് ബാധിക്കുന്നു. മറ്റത്തരത്തില് സംഭവിക്കാം. അതാണ് പറയുന്നത് സത്യവി സംഭവേ. അങ്ങനെ സംഭവിക്കാമെങ്കിലും ബാധനം ഭവതി. വേറെ പരിഭാഷ സത്യവി സംഭവേ ബാധനം ഭവതി. സത്യവി സംഭവേ, നമ്മുടെ ലക്ഷ്യം എന്താണ്? യുഷ്മാൻ അസ്മാൻ. അത് സംഭവിക്കാമെന്നിരിക്കെ എങ്ങനെ? വേറെ തരത്തിൽ ആണെങ്കിലും ബാധനം ഭവതി. ബലം ഏതിനാണ്? അപവാസൂത്രത്തിന്. അപ്പോൾ അതേ പ്രവർത്തിക്കത്തുള്ളൂ. പ്രതിമരമ്മ ഇവിടെ പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട്? എൻ്റെ അപവാദമായതുകൊണ്ട്. ആണ് സത്യവി സംഭവേ ബാധനം ഭവതി എന്നുള്ള നിയമം അനുസരിച്ച് ഇവിടെ അമ്മിനെ ബാധിച്ചുകൊണ്ട് ശസ്വന വരും. നഹാന്നെടുത്താലേ ശസ്വ നാൻ എടുക്കുന്ന ഇപ്പോ ബാധിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? നിഷേധിക്കാൻ വേണ്ടി. ബാധ വേറെയാണ്, നിഷേധ വേണം. ശസ്വ നാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മനെ നിഷേധിക്കുന്നു. പക്ഷെ ശസ്വ നഹാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മനെ ബാധിച്ചിട്ട് ഈ സൂത്രം പ്രവർത്തിച്ച് വേറെ കാര്യം വരുന്നു. ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പൊ ഞേ പ്രതിവരം സംഭവിക്കാമെങ്കിലും സത്യവി സംഭവേ ബാധനം ഭവതി. ഇവിടെ എന്ത് സംഭവിക്കും? ബാധയാണ് സംഭവിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എന്താണ്? ഈ ന എന്നുള്ളതാണ്. നഹ എന്ന് പറഞ്ഞാൽ അത് പാണിനി ഓർത്തില്ല. ഇത് പുല്ലിംഗത്തിൽ മാത്രമല്ല സ്ത്രീലിംഗത്തിലും നമസ്കലിംഗത്തിലും വരും. അവിടെ തസ്മാ ചസ്വന പുംസിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തില്ല എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് നാ എന്ന് പറഞ്ഞത് ശരിക്കും എന്തിനു വേണ്ടിയിട്ട്? ചസ്വന എന്ന് പറഞ്ഞാൽ ഇവിടെ അം വരത്തില്ല. അപ്പം അതുകൊണ്ട് എളുപ്പമുണ്ട്. ഇവിടെ ആദേഹ പരസ്യ ഒരു സൂത്രം കൂടെ പ്രവർത്തിക്കേണ്ടി വരുന്നില്ലേ? എന്നിട്ട് അതിന്റെ ആദ്യം വരുന്നു, പിന്നെ സമീപാന്തലോകം വരുന്നു, എന്നെല്ലാം പ്രശ്നം വന്ന് ശസ്വന എന്ന് പറഞ്ഞപ്പോ പ്രയോഗമില്ല. യുഷ്മദസ്മ ശബ്ദം എന്ന് പറയുന്നത് പുല്ലിംഗത്തിൽ മാത്രമേ ഉള്ളൂ, സ്ത്രീലിംഗത്തിലും ദിവസലിംഗത്തിലും ഇല്ല. എന്താ ചോദിച്ചത്? ഇവിടെ പറയുന്ന എന്താണോ യുഷ്മദ് അസ്മദ് സരൂപാഹ, രൂപമാറ്റം വരുന്നില്ലെന്നാണ് മൂന്ന് ലിംഗത്തിലും. മൂന്ന് ലിംഗത്തിലും രൂപമാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നുള്ളൂ. എങ്ങനെ യുഷ്മദ് അസ്മദ് ഷഡ് സഞ്ജകാഹ ത്രിലിംഗേഷു സ്ഥിര, മൂന്ന് ലിംഗത്തിൽ ഇത് പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ രൂപത്തിന് വ്യത്യാസമില്ല. അപ്പൊ അതിനെ പുല്ലിംഗമെന്നോ സ്ത്രീലിംഗമെന്നോ നംസലിംഗമെന്നോ പറയുന്നതിന് കുഴപ്പമില്ല, രൂപ വ്യത്യാസം വരത്തില്ല. ആണ് ത്രിലിംഗേഷു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇത് പുല്ലിംഗം, പുല്ലിംഗത്തിന് വിശേഷമായി വരുമ്പോൾ അതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു അതൊക്കെ സമാസത്തിൽ അതിന്റെ ആവശ്യമില്ല. വരുമ്പോഴത്തേക്ക് അവിടെ ഏകവചനമെന്ന് പറയും, കാരണം ബഹുവ്രീഹിയിലും മറ്റും എന്ത് വരുന്നു, അന്യപദാർത്ഥ ഏകവചനമായിട്ട് വരുന്നില്ലേ. ഇവിടെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് സൂത്രം, നോക്ക ഏകവചനയും ദ്വിവചനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനത്തിലും ദ്വിവചനത്തിലും ഒന്ന് രണ്ടും ഇരിക്കുമ്പോഴേ ഉള്ളൂ. പക്ഷേ ഇത് തന്നെ എന്ത് വരുന്നു, സമാസത്തിൽ വരുമ്പം വീണ്ടും അവിടെ മാറി ഏകവചനം ദ്വിവചനം ബഹുവചനം വരുന്നില്ലേ. അപ്പൊ പലതിന് ഒരു ഏകവചനം വരും, ബഹുവ്രീഹി സമാസം രണ്ടുപേർക്കും ഒരു ഏകവചനം വരുന്നില്ലേ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി പറഞ്ഞത്. സാറിന് ഏകവചനം ദ്വിവചനമല്ല, സമാസത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. അടുത്ത് വരുന്നത് ദകാരാന്തം. ദകാരാന്തം തന്നെ ഇപ്പൊ നടക്കുന്നത് സുപാദ ശബ്ദം. സുശോഭനോ ഉപാദോ യസ്യ, ആർക്കാണോ നല്ല കാലുള്ളത്, മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് എന്തോ ആകാം രണ്ടു കാലുള്ളത്. ശോഭനോ പാദോ യസ്യ, സുപാദാണ് ശബ്ദം. കൃത്ത സമാസിച്ച പ്രാതിസഞ്ജവരും സുവരും സുലോപിക്കും ജസ്ത്വ ചർത്തും വരുമ്പോൾ എന്തായി സുപാദ് സുപാദ് സുപാദോ സുപാദോ സുപാദ സുപാദ സുപാദം സുപാദോ. ശസ്സിലിരിക്കുമ്പോൾ എന്താ പ്രത്യേകത, ഭസഞ്ജയുണ്ട്. ഏത് സൂത്രപ്രകാരം ജിഫം. അപ്പൊ വരുന്നു പദ പത്ത്, പത് ശബ്ദാന്തം യദംഗം ഭം തദവയസ്യ പത് ശബ്ദസ്യ പദാദേശസ്യ. പാദ ശബ്ദ അന്തം യദംഗം, പാദ ശബ്ദം അന്ത്യത്തിലുള്ള അംഗമാണ് ഇത് സുപാദ്. അതൊരു സമസ്ത പദമാണ്, സമാസം വന്നു. അപ്പൊ അവിടെ അന്ത്യത്തിൽ എന്ത് വന്നു, പാദ ശബ്ദം വന്നു. അപ്പൊ പാദ ശബ്ദാന്തം യദംഗം, പിന്നെ ഭസഞ്ജയുണ്ട് അവിടെ. സുപാദ് ശസന്നിരിക്കുന്നിടത്ത് ഭസഞ്ജയുണ്ട്. തദവേസ്യ പാദ ശബ്ദസ്യ, ആ സുപാദിന്റെ അവയവമായിരിക്കുന്ന പാദ ശബ്ദത്തിന് എന്താ ആദേശം വരും, പദ്. പാദ് എന്ന് പറയുമ്പോൾ ദീർഘം വന്നു, അവിടെ എന്ത് വരും, ഹർസം വന്നു, പദ്ദെന്ന് വരും. അപ്പൊ സുപാദ് എന്നുള്ള പ്രാതിപദികം എന്തായി മാറും, സുപദ സുപദ. തൃതീയയില് സുപദ, ചതുർത്ഥിയില് സുപദേ, പഞ്ചമിയില് സുപദ, ഷഷ്ടിയില് സുപദ സുപദോഹോ സുപദാം, സപ്തമിയില് സുപദി സുപദോഹോ സു. തൃതീയ ദിവനം ബഹുവനം മുതല് സുപദ്ഭ്യാം ഇരിക്കുന്നിടത്ത് ബസഞ്ഞയില്ല, സുപാദ്ഭ്യാം എന്നുള്ളത്. അതുകൊണ്ട് പദാദേശം വരത്തില്ല. അവിടെ എന്ത് സഞ്ജയുള്ളത്, പദസഞ്ജ. അപ്പൊ സുപാദ്ഭ്യാം സുപാദ്ഭി സുപാദ്ഭ്യാം സുപാദ്ഭ്യ സുപാഭ്യാം സുപാദ്ഭ്യ സുപാദ് സു ചർത്തം വന്നിട്ട് സുപാദ് സു ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. സുപദ് അത് എളുപ്പമാണ്. അതിൽ ആ ശബ്ദം ഇവിടെ എടുത്ത് കാണിച്ച് ഇപ്പാദ പദ് എന്ന് പറയുന്ന ആദേശം വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അവിടെ ഇവിടെ പദ്ദാണ്, പദ്ദ് പദാന്തം തീരുമ്പോൾ അത് പദ്ദു ആവാം പത്തു ആവാം, ജസ്റ്റം വരുമ്പം പദ്ദാവും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു, പദ പത്തെന്ന് കൊടുത്തിരിക്കുന്നു. അതായത് വൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന പദാദേശ എന്നാണ്, സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പത്തെന്നാണ്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് സംശയം വരും. സൂത്രത്തിൽ പത്തെന്ന് വന്ന എന്തുകൊണ്ട്? ചർത്തവും വന്നിട്ട്. പദാദേശ എന്ന് വൃത്തിയിൽ വന്ന എന്തുകൊണ്ട്? ജസ്തവും വന്നു. ആ വ്യത്യാസം. അടുത്തു വരുന്നത് അഗ്നി മന്ദനാദി, അഗ്നി മഥനം ചെയ്യുന്നവൻ. അഗ്നി മധ് ശബ്ദമാണ്, കിബന്ധമാണ്. ബാക്കി അതിന്റെ രൂപങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, അത് പിന്നീട് പഠിക്കും. നമ്മളിപ്പോ ഇവിടെ മുതൽ തുടങ്ങും. അഗ്നി മധ് എന്നിരിക്കുന്നു, അഗ്നി മധ് സൂന്നിരിക്കുന്നു, സുലോപിച്ചു, കൃദ്ധ സമാസ സമാസ പ്രാതിസഞ്ജ സുലോപിച്ചു. അഗ്നിമത് ജസ്തു ചർത്തം വരുമ്പോ അഗ്നിമത് അഗ്നിമത്. ഇത് ധകാരാന്തമാണ്, അതുകൊണ്ട് ദിവനത്തിന് എന്തൊരു അഗ്നിമധോ അഗ്നിമധ ഹേ അഗ്നിമത് അഗ്നിമത് അഗ്നിമധോ അഗ്നിമധ അഗ്നിമധം അഗ്നിമധോ അഗ്നിമധ അഗ്നിമധ അഗ്നിമധ ഭ്യാവുന്നിരിക്കുന്നിടത്ത് ജസ്വം വന്നിട്ട് അഗ്നിമധ്യാം അഗ്നിമദ്ഭി അഗ്നിമധേ അഗ്നിമധ്യാം അഗ്നിമധ്യ അഗ്നിമധ അഗ്നിമധ്യാം അഗ്നിമധ്യ അഗ്നിമധ അഗ്നിമധോ അഗ്നിമധാം അഗ്നിമധി അഗ്നിമധോ അഗ്നിമത്സു ചർത്തവും. അതിന് വിശേഷിച്ചൊന്നുമില്ല, ജസ്തവും ചർത്തവും വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പദസഞ്ജകളുടെ. അടുത്തു വരുന്നത് പ്രാങ് ശബ്ദം. പ്ര അഞ്ചതീതി സഞ്ചരിക്കുന്നവൻ, നല്ലവണ്ണം സഞ്ചരിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം. പ്രപൂർവത്തിലുള്ള അഞ്ച് ധാതു നമ്മൾ നേരത്തെ പഠിച്ചു. എവിടെയാണ്? എവിടെയാണ്? എവിടെയാ പഠിച്ച്? പഠിച്ചില്ലേ? പിന്നെ എവിടെയെന്ന് അറിയാൻ നേരത്ത്. ഋതിക് ദദ്രിക് സ്രിക് ദിക് പുഷ്ണിക് അഞ്ചു വീതി കുറിഞ്ചാംച കേട്ടിട്ടുണ്ടോ? അതെ. വൃത്തിയിൽ എന്താ പറഞ്ഞത്? അഞ്ചേഹേ സുപി പോതേഹേ യുജി കുറിഞ്ചോഹോ കേവലയോഹോ. പിന്നെ കുറിഞ്ച് നലോപാഭാവശ്ച നിപാത്യത അവിടെ പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞ എടുത്തേക്ക് ദദ്രിക് തുടങ്ങിയ ശബ്ദങ്ങളിൽ നിന്ന് കിൻ വരുന്നു? ദദ്രിക് ശ്രീകൃഷ്ണി അഞ്ചു കുറിച്ചു കിഞ്ചാഞ്ച് അഞ്ചേഹേ സുപി ഉപപദേ. അഞ്ചിന് സുബന്ധം ഉപപദമായിരിക്കുമ്പോ എന്ന് വെച്ചാൽ പൂർവത്തിലിരിക്കുമ്പോ. അഞ്ചിന്റെ പൂർവത്തെ സുപ്പിരിക്കണം. യജി വെറുതെ പുറത്തുള്ള യജി ധാതു നിന്നും വരും. നലോപിനോ അഞ്ചദേശ നകാരം ലോപിച്ച അഞ്ച് ധാതു എന്നവിടെ പ്രത്യയം പറഞ്ഞു. അത് ഇവിടെ പറഞ്ഞാണ് നുമ്മ വിധിക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. ഉഗിതജാം സർവനാമസ്ഥാനെ അധാതുഹോ, പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഉഗിതജാം സർവനാമസ്ഥാനെ അധാതുഹോ? എന്താ പറയുന്നത്? ധാതോ അധാതോ രുവിതോ നലോവിനോ അഞ്ചദേശ നും സ്യാദ് സർവനാമസ്ഥാനെ പറയും. നകാരജോ അനുസ്വാര വിസർഗോ ജലി ദാദുഷു ശകാരശ്ച സകാരജ ഷട്ടവർഗ തവർഗജ എന്നും പറയും. അങ്ങനെ നകാരജോ അനുസ്വാര വിസർഗോ ചലി ദാദുഷോ ശകാരശ്ച സകാരജ ഷട്ടവർഗ തവർഗജ. മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെയാണോ രണ്ടാമതും പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പാടാനുള്ള കൊതി കൊണ്ട് പാടുന്നതാണെന്ന് വിചാരിച്ചോളാം. ചിലപ്പോൾ ആദ്യം പറയുന്നു രണ്ടാമത് പറയുന്നു മാറിപ്പോയാലോ. നകാരജോ അനുസ്വാര വിസർഗോ ചലി ധാതുഷോ പിന്നെ സകാരശ്ച സകാരജ ഷട്ടവർഗ തവർഗജ. നകാരജോ അനുസ്വാര വിസർഗോ ഒറ്റപ്പദമാണോ? നകാരജോ അനുസ്വാര വിസർഗോ ജലി ധാതുഷു ശകാരസ്ഥ സകാരജ എന്നാണ് തിരിച്ചെഴുതിയിരിക്കുന്നത്. ശകാരസ്ഥ സകാരജ ഷാട്ട് എന്നെഴുതുന്ന അങ്ങനെയല്ല, ഷകാരത്തിന്റെ മേളിൽ രേഖം വരണം. ഷാട്ട് വീണ്ടും പോയോ? ആ ഷാട്ട് ഷാട്ട് അത് ഏതിന്റെ മേളിൽ വന്നു? അവിടെ തന്നെ വരുന്നു. ഷകാരത്തിന്റെ മേളിൽ വരണം. ഷാട്ട് ആ അങ്ങനെ തന്നെ ടാ ചേർന്ന് വരണം. ഷട്ടവർഗ അല്ലാതെ വേറെ ഷട്ടവർഗ ആ ഷട്ടവർഗ തവർഗജ തവർഗജ വിസർഗം ആ അത് ഒറ്റപ്പദമാണ്. ഷട്ടവർഗ തവർഗജ സകാരജ അവിടെ വിസർഗം വരാം. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ അഞ്ച് ധാതു അഞ്ച്. ഈ അഞ്ചെന്നിരിക്കുന്നതിൽ ഒരു ഞകാരം ഉണ്ടല്ലോ, അതിൻ്റെ ഹിസ്റ്ററി പറയുകയാണ് ഇവിടെ. അതെവിടുന്ന് വന്നു? അതായത് അഞ്ച് ധാതുവിന് ചകാരമുണ്ട് അവസാനം, അത് ചല്ലിപ്പെടുന്നുണ്ടോ? ഉണ്ടോ? അല്ല, നകാരജോ അനുസ്വാര വിസർഗം എന്നല്ല, അനുസ്വാര വിസർഗമല്ല, അതാ ഞാൻ പറഞ്ഞത്. അനുസ്വാര പഞ്ചമവും എന്നാണ്. പഞ്ചമവും വിസർഗം വരുന്ന വേറൊരു ശ്ലോകമുണ്ട്, അതിൻ്റെ അകത്തോട്ട് കയറി വന്നാണ്. അനുസ്വാര വിസർഗം എന്ന് പറയുന്നത് വേറിടത്താണ്. ഇവിടെ വരുന്ന പഞ്ചമോ നകാരജോ അനുസ്വാര പഞ്ചമോ ജലിധാതുഷു സകാരശ്ച സകാരജ ഇനി നോക്കുക, നകാരജോ അനുസ്വാര പഞ്ചമോ ഇവിടെ എന്താണ് ധാതു? ഏതാണ്? അഞ്ച് ധാതു. അഞ്ച് ധാതുവിലിരിക്കുന്ന ച് എന്ന് പറയുന്ന ചല്ലിപ്പെടുന്നതാണല്ലോ, അഞ്ചെന്ന് പറയുന്ന ധാതുവാണ്. അതിന്റെ മുമ്പിലിരിക്കുന്ന ഞകാരോ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചമമാണ്. ആണോ? പഞ്ചമം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിൽപ്പെടുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്? നകാരജോ നകാരത്തിൽ നിന്ന് വന്നാണ് എന്ന് മനസ്സിലാക്കണം. ആയിരിക്കുന്ന സാധനം വന്ന് എവിടുന്ന്? നകാരത്തിൽ നിന്ന്. എങ്ങനെ വന്ന് നകാരത്തിൽ നിന്ന്? അത് ഞകാരമായത് എങ്ങനെ? അതാണോ നകാരം? എങ്ങനെ ആയി? എങ്ങനെ? അത് നിങ്ങൾ പഠിച്ചത്. പഠിക്കാത്ത കാര്യമാണ് ഞാൻ പറയേണ്ടത്, പഠിച്ച കാര്യം നിങ്ങൾ പറയണം. നകാരജവും അനുസ്വാര പഞ്ചമോ, അനുസ്വാരവും പഞ്ചമവും നകാരത്തിൽ നിന്നുണ്ടാവുന്നതാണ് ചലി ധാതുഷു ജല്ലുപരമുള്ള ധാതുക്കൾ. അതാണ് വിശദീകരിച്ചത്. അതിൽ ഞകാരം എന്ന് പറയുന്ന പഞ്ചമമാണ്. അതെങ്ങനെ നകാരത്തിൽ നിന്ന് വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നശ്ചപദാന്തസ്യ ജലി പ്രകാരം നകാരത്തിനെന്ത് വന്നു? നകാരത്തിനെന്താ വരുന്നത്? അനുസ്വാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഞകാരമായി? അനുസ്വാരസ്യ പരസവർണ്ണ. അങ്ങനെ പരസവർണ്ണം വന്ന് ഞകാരമായി. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് നകാരജവ്? നകാരത്തിൽ നിന്ന് എന്തുവരും? അനുസ്വാര പഞ്ചമവും. അനുസ്വാരവും വരാം, പഞ്ചമവും വരാം. ചിലടത്ത് അനുസ്വാരം മാത്രമായിരിക്കും, ചിലടത്ത് അനുസ്വാര പഞ്ചമങ്ങൾ വരും. ജലിധാതുഷു. ഇനി ചിലടത്ത് ധാതുക്കളിൽ ശകാരശ്ച സകാരജ. സകാരജമായ ശകാരത്തെ കാണും. സകാര ശകാരമെന്ന് എങ്ങനെ? അതും ഇനി വരും ചില സ്ഥലങ്ങളിൽ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന് വരുന്നതാണ്. അങ്ങനെ വരും. പിന്നെ അപ്പോ സകാരത്തിൽ നിന്ന് ശകാരം വരും. ധാതുക്കളിൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് സകാരത്തിൽ നിന്ന് വന്നു. സ്തുത്വം വന്നിട്ട് ഷാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവർഗ. ഷാട്ട് ടവർഗ എന്ന് പറയുന്നിടത്ത് എന്ത് സന്ധ്യ വന്നിരിക്കുന്നത്? ഷ്ടുനാഷ്ടു. അപ്പൊ എങ്ങനെ പിരിച്ചെഴുതും? രേഫം. ഋല്ല രേഫം. രേഫം ച ഷാചാണെന്ത്? ഋഷ്. അതിന്റെ പഞ്ചമിയാണ് ഷാത്ത്. രേഫത്തിന്റെയും ഷകാരത്തിന്റെയും പരത്തിൽ വരുന്ന ടവർഗം എന്തിൽ നിന്നുണ്ടായിരിക്കും? തവർഗത്തിൽ നിന്നുണ്ടായതായിരിക്കും. രേഫത്തിന്റെയും ഷകാരത്തിന്റെയും പരത്തിലിരിക്കുന്ന ടവർഗം തവർഗത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതെങ്ങനെ തവർഗത്തിൽ നിന്ന് ടവർഗം ഉണ്ടാകുന്നത്? ഷ്ടുനാഷ്ടു. ഒക്കെ ധാതുക്കളി ഓരോ സ്ഥലത്തും വരുമ്പോൾ മനസ്സിലായിക്കൊണ്ട്. അപ്പൊ ധാതുക്കളിൽ തന്നെ അവിടെയാണ് നമ്മൾ വരുന്നത്. എന്താണ് നിമിത്താപായ നൈമിത്തികസ്യപ്യപായ സംഭവിക്കുന്നത്? കാരണം അങ്ങനെ ഇപ്പൊ നകാരത്തിൽ നിന്ന് ഞകാരം വരുന്നത് കൊണ്ടാണ് നിമിത്തം നശിച്ചു കഴിഞ്ഞാൽ എന്തുവരും? നൈമിത്യവും നശിച്ചു. അതിപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാകും. അതാണ് നകാരജു അനുസ്വാര പഞ്ചമോ ചലിതാദുഷു ശകാരശ്ച സകാരജ ഷട്ടവർഗ തവർഗജ. അങ്ങനെയാണ്. ഇവിടെ എന്താ സംഭവം? ഇവിടെ അഞ്ച് ധാതുവാണ്. അഞ്ച് ധാതുവിന്റെ പ്രാപൂർവത്തിലിരിക്കുന്നു, പ്ര അഞ്ചെന്നിരിക്കുന്നു. അവിടെ അഞ്ചേഹേ സുപ്യുപപദ എന്ന് പറഞ്ഞുകൊണ്ട് സുബന്ധ ഉപപദമായിരിക്കുന്നു. ഉപപദമായിരിക്കുക എന്ന് പറഞ്ഞാൽ പൂർവത്തിലിരിക്കുക. ഉപപദമായിരിക്കുക എന്ന് പറഞ്ഞാൽ ധാതുവിന്റെ പൂർവത്തിലിരിക്കുന്നു. അപ്പൊ പ്ര അഞ്ചെന്നിരിക്കുന്നു. പ്ര എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് സാറ? അത് പദവുമാണ്. അതെങ്ങനെ പദമാകുമെന്ന് ഇനി പഠിക്കാൻ പോകുന്നു അവ്യപ്രകരണത്തിൽ. ഇപ്പൊ പ്ര അഞ്ചെന്നിരിക്കും. പ്ര അഞ്ചെന്നിരിക്കുമ്പോ അവിടെ ഇത് ഖിന്നന്തമാണ്. ഖിന്നിന് സർവാപഹാര ലോപം വരും. പ്ര അഞ്ചെന്നിരിക്കുന്നു. ഇരിക്കുമ്പോ ഈ സൂത്രം വരുന്നു, അനിദിതാം ഹല ഉപദായാഹ ഇങ്ങിതി ഹലന്താനാം അനിദിതാം അങ്കാനാം ഉപദായ നസ്യലോപഹ കിതിങ്ങിതി. ഇതെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അഞ്ചിന്റെ നകാരത്തിന് ലോപം വിധിക്കുകയാണ്. അഞ്ചിന്റെ നകാരം. അപ്പൊ അഞ്ചിന്റെ നകാരത്തിന് ലോപം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കും, അഞ്ചിന് നകാരമില്ലല്ലോ, ഇവിടെ ഇരിക്കുന്നത് ഞകാരമാണല്ലോ എന്ന് ചോദിക്കും. അതിന് സമാധാനമായിട്ടാണ് ആദ്യം ശ്ലോകം പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ ഞകാരം എന്ന് പറയുന്നത് നകാരത്തിൽ നിന്നുണ്ടായാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ മനസ്സിലായല്ലോ, നകാരജവും അനുസ്വാര പഞ്ചമോ ജലി ധാതുഷു എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതിനെന്തൊക്കെയാണ് നിമിത്തങ്ങൾ പറയുന്നത്? ഹലന്താനാം, ഹലന്തമായിരിക്കണം. പ്രാ അഞ്ചെന്നിരിക്കുമ്പോൾ എന്താണത്? ഹലന്തമാണ്. ഇവിടെ ഒന്നുകൂടെയുണ്ട്, പ്രാ അഞ്ചെന്നാണ് ഇരിക്കുന്നത്. പ്രാഞ്ചെന്നല്ല, അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാ അഞ്ചെന്നിരുന്ന സൂത്രം പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ പ്രാഞ്ചെന്ന ദീർഘം എന്നല്ല ഇരിക്കുന്നത്, പ്ര അഞ്ച്. എന്തുകൊണ്ട് ദീർഘം വരുന്നില്ല എന്ന് ഇനി പറയും. ഇത് ഹലന്തമാണല്ലോ. അനിദിതാം, ധാതുവിൽ ഇകാരം ഇത്തായിരിക്കാൻ പാടില്ല. അഞ്ചു ധാതുവിൽ ഇകാരം ഇത്തുണ്ടോ? പിന്നെന്താ ഉള്ളത്? ഉകാരം ഇത്താണ് അഞ്ചു. അഞ്ചു എന്ന് പറയുന്നത് ഉകാരയുത്താണ്, ഇകാരയുത്തല്ല. അപ്പൊ അത് ശരിയായി. അനിദിതാം അങ്കാനാം, പ്രാഞ്ച് സൂന്നിരിക്കുമ്പോൾ എന്താണ്? അംഗമാണ്. ഉപധായ നസ്യ, അഞ്ചിലെ ഉപധയാണ്. ഉപധയാണ് എന്ത്? നകാരം. ലോകം വരുന്നു എപ്പോ? കിത്തോ ഇത്തോ പരമിരിക്കുമ്പോ. കിൻപ്രത്യം വന്നു കഴിഞ്ഞുകൊണ്ട് എന്തായി? കിൻപ്രത്യം വന്നു കഴിഞ്ഞുകൊണ്ട് കിത്തായി. കിത്ത് പരമിരിക്കുന്നു. അത് ലോപിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ലോപിച്ചു പോയാലും നമ്മളെങ്ങനെ കിത്താക്കും? പ്രത്യേക പ്രത്യക്ഷണം അത് മനസ്സിലായി പോകും. ഇപ്പൊ പ്ര അഞ്ചെന്നിരുന്നു, സുപ്പ് വന്നു, ഇവിടെ അഞ്ചിലെ നകാരം ലോപിച്ചു. ലോപിച്ചു കഴിഞ്ഞാൽ നകാരം ലോപിച്ചുകൊണ്ട് അഞ്ചിന് ഒരു നഷ്ടവും വരത്തില്ല, വേറെ നകാരം കിട്ടിക്കോളും. യേസൂത്രപ്രകാരം നകാരം വരുന്ന സൂത്രപ്രകാരം ഉഹിതജാം സർവനാമസ്ഥാനെ അധാതോഹോ പഠിച്ചിട്ടുണ്ടോ? ഉഗിത്തുകളായ ധാതുക്കൾക്കെല്ലാം എന്തുവരും? അധാതോ രുഹിതോ. ധാതുവല്ലാത്ത ഉഗിത്തുകൾക്കും പിന്നെ എന്താണ്? നലോപിനോ അഞ്ചദേശ, നകാരം ലോപിച്ച അഞ്ച് ധാതുവിനോ എന്തുവരും? അതിനാണ് അവിടെ പറഞ്ഞത് അധാതോ രുഹിതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗിത്തല്ലാത്ത ധാതുക്കൾക്കേ വരൂ. അഞ്ചു എന്താണ്? ഉഗിത്തായ ധാതുവാണ്. ഇതിനു മുമ്പ് വരണമെങ്കിൽ അതിനുവേണ്ടി അവിടെ പ്രത്യേകം പറഞ്ഞു, നകാരം ലോപിച്ച അഞ്ച് ധാതു ഉഗിത്താണെങ്കിലും വരും. ഇന്നും വരുമ്പം വീണ്ടും എന്തായി സംഭവം? പ്ര ആ നായി അഞ്ച് ധാതു. ഉം കാരണം അഞ്ച് ധാതു രണ്ടു തരത്തിലുണ്ട്, അകാരം ലോപിച്ചതും ലോപിക്കാത്തതും. ലോപിക്കാത്ത ഇനി വരും, ഇപ്പൊ ലോപിച്ചായി. അത് ലോപിച്ചതെന്ന് കാണിക്കാനാണ് അവിടെ അച്ഛൻ എന്ന് പറഞ്ഞത്. ഒന്നും വരുമ്പോ വീണ്ടും എന്തായി? പ്രാ അഞ്ചെന്നായി. നേരത്തെ തന്നെ അതിനൊന്നും ഉണ്ടായിരുന്നു, അതിനെ കളഞ്ഞു വീണ്ടും ഒന്നും വിധിച്ചു. ഇപ്പൊ എന്തായി? പ്രാ അഞ്ചെന്നിരിക്കും. സൂന്നിരിക്കുമ്പോ സൂന് ലോപം വരും. അതിന് അനുസ്വാരം വന്ന് പരസ്വർണം വന്നോളും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വന്നോട്ടെ, പ്രശ്നമില്ല. പ്രാ ആനച്ചു തന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സുലോപിക്കും, സംയോഗാന്ത ലോപം വരും. പ്രാ ആന് ഇത് കിൻ പ്രത്യാന്തമാണ്. യേസൂത്രപ്രകാരം യേസൂത്രപ്രകാരമാണ് കിൻ പ്രത്യാന്തമായത്. ഋത്വിക് അത്രേ ഉള്ളൂ, ഒരു വാക്കേ ഉള്ളൂ ആ സൂത്രത്തിൽ. ഋത്വിക് ദദൃക് അത്രേ ഉള്ളൂ. ഋത്വിക് ദദൃക് ഋത്വിക് ദദൃക് ശ്രി ദിഗുഷ്ണി അഞ്ചു വൈജി കുറിഞ്ചാം ച പ്രകാരം എന്ത് വരുന്നു? ഖിന്നന്തമാണ്. അതുകൊണ്ട് യേസൂത്രം വരും കിൻ പ്രത്യസ്യ ഹു. നകാരത്തിന് എന്ത് വരും? നകാരം പ്രാങ്. മനസ്സിലായല്ലോ. അതായത് പ്രാപൂർവമായിട്ടുള്ള അഞ്ച് ധാതുവിന് ആദ്യം എടുത്തേക്ക് ദിക്ഷ്ണി അഞ്ചു വിജി കുറിഞ്ചാം ച പ്രകാരം ആദ്യക്കൻ വന്നു. കിന്നിന് സമ്പൂർണമായ ലോപ സംഭവിച്ചു. പ്രാദിവസഞ്ജ വന്നു. കൃദ്ധ സമാസ പരത്തിൽ സു വരുന്നു. പ്രാ അഞ്ചെന്നിരിക്കുന്നിടത്ത് തന്നെ കിൻ പ്രത്യം പരത്തിൽ വന്നുകൊണ്ട് അനിതാഹലബുദ്ധായ കിങ് തി പ്രകാരം എന്ത് വരുന്നു? ലോപിച്ചുപോയി. നകാരം ലോപിച്ചു, അതിലുണ്ടായിരുന്ന നകാരം ലോപിച്ചു. പ്ര അച്ചെന്നായി. വീണ്ടും എന്ത് ചെയ്തു? അല്ല, ഉദയാ സർവനാമസ്ഥാനെ അതോ പ്രകാരം വീണ്ടും എന്ത് ചെയ്തു? നാ വന്നു. അപ്പൊ പ്ര അനച്ച് സു സുലോകം സംയോഗം ലോകം എന്നുമ്പ പ്ര അന കിൻപ്രത്യേകിച്ച് കു പ്രകാരം നകാരം വന്നു. പ്ര ആ പ്രാ അങ് പ്രാ ആന്നുള്ളത് സവർണ ദീർഘം വന്നപ്പോ പ്രാങ് പ്രാങ് പ്രാൻ എന്നുള്ളത് സവർണ ദീർഘം കൂടെ ചെയ്താൽ പ്രാങ് എന്നായി. സവർണ ദീർഘ അവസാനം മതി. ഇവിടെ ആദ്യം ചെയ്താലും കുഴപ്പമില്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരുന്നു. പാപൂർവത്തിലുള്ള അഞ്ച് ധാതുവിൽ നിന്ന് കിൻ വരുന്നു. കിന്നിന് സർവാപകാര ലോപം വന്നു. പ്ര അഞ്ചെന്നിരിക്കുന്നു. അഞ്ചില നകാരം ലോപിക്കുന്നു. അനിതാഹലബുദായ അങ്ങിതി വീണ്ടും ഉപദേശാശ്രമനാമ സ്ഥാനാഥവും നുമ്മന്നു. പ്ര അഞ്ച് ഔവന്നിരിക്കുന്നു. പ്ര അഞ്ച് ഔ നുമ്മിനെന്ത് വരുന്നു? അനുസ്വാര പരസവർണം വന്നു. പ്ര അഞ്ച് സവർണദീർഘം വന്നു. പ്രാഞ്ച് ഔ പ്രാഞ്ചൌ പ്രാഞ്ച പ്രാഞ്ചം പ്രാഞ്ചൌ അവിടെ വരുമ്പോഴാണ് പ്രശ്നം. ദ്വിതീയ ബഹുവനത്തിന് വരുന്നു. പ്രാ അഞ്ച് ശസ് ഇവിടെ അനിതാഹലബുദ്ധായ കിങ്തി പ്രകാരം ഉദയ നഗാരം ലോപിക്കാമല്ലോ. കാരണം കിത്തോ കിത്തോ വരുന്ന ലോപിക്കാതെ ലോപിച്ചു. പിന്നെ എന്തുവരും? പ്രാ അച്ച് ഇവിടെ ഉഗിതജാം സർവനാമസ്ഥാന യാഥാവ പ്രകാരം നുമ്മ്. എന്തുകൊണ്ട്? സർവനാമസ്ഥാനത്തിലേ അത് വരത്തുള്ളൂ. അതുകൊണ്ട് നുമ്മ് വരുന്നില്ല. അപ്പൊ പ്രാ അച്ച് എന്ന് തന്നെ ഇരിക്കും. പ്രാച്ച് ശസ് മറ്റു പഴയതുപോലെ തന്നെ. നേരത്തെ ഉണ്ടായിരുന്ന നഗാരം ലോപിക്കുന്നതിന് കിത്തോ അങ്കിത്തോ പരവിരുന്നാൽ മതി, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ നുമ്മ് വരണമെങ്കിൽ എന്ത് വേണം? സർവനാമസ്ഥാനം പരത്തിൽ വേണം. അപ്പൊ ഇവിടെ നുമ്മ് വരത്തില്ല. പ്രാ അച്ച് എന്നിരിക്കുമ്പോൾ വരുന്നു. അടുത്ത സൂത്രം അച്ഛ ലുപ്ത നഗാരസ്യ അഞ്ചതേർ ഭസ്യ അകാരസ്യ ലോപ. നഗാരം ലോപിച്ച അഞ്ചിന്റെ അകാരത്തിന് ലോപം വരുമെന്നാണ്. എപ്പോ ഭസഞ്ജയുള്ള നകാരൻ ലോപിച്ച അഞ്ചിന്റെ അകാരത്തിന്റെ ലോപം വരും ഭസഞ്ജയുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു പ്ര അച്ചെന്നിരിക്കുന്നു ഇവിടെ നകാരം ലോപിച്ചോ ലോപിച്ചോ നേരത്തെ തന്നെ ലോപിച്ചു അതിന്റെ അകാരത്തിന് ലോപം വന്ന എങ്ങനെ ഇരിക്കും പ്ര ച് പരത്തിൽ എന്താണ് ശസ് ഇപ്പോഴാണ് പറയുന്ന അടുത്ത സൂത്രം ചൗ ലുപ്ത അകാര നകാരേ അഞ്ചതോ പരേ പൂർവസ്യാണോ ദീർഘ അകാരവും നകാരവും ലോപിച്ച് അഞ്ച് പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിൽ അണ്ണിന് ദീർഘം വരും ഇവിടെ പ്രാചീർന്നിരിക്കുകയാണ് അവിടെ അകാരവും ലോപിച്ച് നകാരവും ലോപിച്ച് കാരണം അഞ്ചല്ലേ ധാതു അതിന്റെ നകാരവും ലോപിച്ചു പോയി അകാരവും ലോപിച്ചു പോയി കഴിഞ്ഞാൽ പറയുന്നു പൂർവത്തിലെ അണ്ണ പൂർവ്വം ഇവിടെ ഏതായിരിക്കുന്നത് പ്ര അതിലെ അണ്ണെന്ന് പറയുന്നത് ഏതാണ് ആ അതിന് ദീർഘം വന്ന എന്തായി പ്രാച് പ്രാച് ശസ് പ്രാചഹ അങ്ങനെ ആ അതെ അതെ ധാതു അഞ്ച് ധാതു ഏത് പ്രാചഹ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ചാണ് ജാ അല്ല ചാണ് എല്ലായിടത്തും ഒരിടത്തും ജാ എന്ന് എഴുതരുത് ധാതു അഞ്ച് ധാതുവാണ് ഒരിടത്തും ജാ ഇല്ല അഞ്ചില്ല പിന്നെ ശേഷിക്കുന്ന ചായല്ലേ ഉള്ളൂ അത് പരത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചവ്വായി അഞ്ചു എന്ന് പറയുന്നതിൽ അകാരം പോയി നകാരം പോയി ശേഷിക്കുന്ന ഏത് ച അത് തന്നെ അഞ്ച് ശേഷിക്കുന്നു അതാണ് പറഞ്ഞത് ഇവിടെ വൃത്തിയിൽ എന്ത് പറഞ്ഞ് ലുപ്ത അകാര നകാര അഞ്ചതിയാണ് ചൗ മനസ്സിലായോ അകാരവും നകാരവും ലഭിച്ചാൽ ശേഷിക്കുന്നു അപ്പൊ ചൗവിന്റെ അർത്ഥമാണ് പറഞ്ഞത് ലുപ്ത അകാര നകാര അഞ്ചതി എന്നുവെച്ചാൽ ചൗ എന്നുവെച്ചാൽ അഞ്ചതി ഷകാരവും നകാരം ലോപിച്ചു അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രാ അഞ്ച് എന്നിരുന്നു ആദ്യം എന്ത് ചെയ്തു നകാരം ലോപിച്ചു അനിതാലോപിതായ ഇങ്തി രണ്ടാമത് അകാരവും ലോപിച്ചു എങ്ങനെ അച്ഛ അപ്പൊ പ്രാച് എന്നായി ഈ ച് എന്ന് പറയുന്നത് അകാര നകാരം ലോപിച്ച അഞ്ച് ധാതുവാണ് അപ്പൊ പ്രാച് എന്ന് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പ്രായിലെ അകാരത്തിന് ദീർഘം വരും പ്രാച് അസ്പ്രാച് മനസ്സിലായോ ഇവിടെ നും വരുന്നില്ല സർവനാമസ്ഥാനം വരമില്ലാത്തതുകൊണ്ട് പക്ഷെ ഇത്രയും വളഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ പ്രാ അകസവന് ദീർഘം വന്നാൽ മതി ഇതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് ആരും ചിന്തിക്കാം പക്ഷെ പാണിനീയന്മാരെന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ് അകൃത വ്യൂഹ പാണിനീയാഹ കേട്ടിട്ടുണ്ടോ പാണിനീയന്മാർ മഹാബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത് നിമിത്തം നാശോന്മുഖം ദൃഷ്ട്വ തത്കാര്യം എന്നെ കുറുവന്തി എന്നാണ് അകൃത വ്യൂഹ പാണിനീയാഹ എന്ന് പറഞ്ഞ ഒരു പരിഭാഷയാണ് നേരത്തെ പറഞ്ഞില്ലേ നിമിത്ത അപായി നിമിത്തികസ്യ അപായ അതിന്റെ നേരെ ഓപ്പോസിറ്റാണത് അകൃത വ്യൂഹ പാണിനീയാഹ പാണിനീയന്മാർ വ്യൂഹങ്ങളൊന്നും ഇല്ലാത്തവരാണ് തുറസായ സ്ഥലത്ത് നിന്ന് അവർ കവചവും കൊണ്ടലുമൊന്നുമില്ല യുദ്ധം ചെയ്ത് കളയും എന്നുവെച്ചാൽ എന്താണ് നിമിത്തം നാശോന്മുഖം ദൃഷ്ട്വ അതായത് ഇവിടെ പ്രാ അച്ചെന്നിരിക്കുന്നത്. സവർണദീർഘം വരാം, പക്ഷെ അത് ചെയ്യത്തില്ല. എന്താണ് സവർണദീർഘത്തിന്റെ നിമിത്തമാണ്? എന്ത്? അച്ചിലാകാരം. അതില്ലെങ്കിൽ സവർണദീർഘം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ നിമിത്തം നശിക്കാൻ പോകുന്നു. നിമിത്തം നാശോന്മുഖം ദൃഷ്ടുക, നിമിത്തം നാശത്തെ പ്രാപിക്കാൻ പോകുന്നു എന്ന് കണ്ടിട്ട് തത് കാര്യം, ആ നിമിത്തത്തെ ആശ്രയിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ തന്നിമിത്തം കാര്യം. ആ നിമിത്തത്തെ ആശ്രയിച്ചുള്ള കാര്യം ഏതാണ്? സവർണദീർഘം. എന്നാ കുറുവന്തി അത് ചെയ്യത്തില്ല. ഒരു നിമിത്തം നശിക്കാൻ പോകുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ ആ നിമിത്തത്തെ ആശ്രയിച്ച ഒരു കാര്യവും ചെയ്യത്തില്ല. കാരണം നശിച്ചു. അതുകൊണ്ട് പ്രാ അച്ചെന്നിരിക്കുമ്പോൾ സവർണദീർഘം വരാം, പക്ഷെ സവർണദീർഘത്തിന്റെ നിമിത്തമായ അകാരം നശിക്കാൻ പോവുകയാണ്. എങ്ങനെ? അച്ഛപ്രകാരം. അതുകൊണ്ട് ആ അകാരത്തെ നിമിത്തമാക്കി സവർണദീർഘം ചെയ്യത്തില്ലെന്നാണ്. അതുകൊണ്ടാണ് പിന്നെ ചൌ എന്നുള്ള സൂത്രപ്രകാരം ദീർഘം വിധിച്ചതെന്നാണ്. ഇതൊരു പൊതു നിയമമാണ്, പരിഭാഷയാണ്. അകൃത വ്യൂഹ പാണിനീയ. ആ വ്യൂഹമില്ല, അത്രയും ധൈര്യം ഉണ്ടെന്നർത്ഥം. അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാശത്തിലധികൊന്നും പോയി എടുത്ത് ചാടത്തില്ല. വലിയ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുന്ന എന്നിട്ടാണ് പേടിച്ചിട്ടല്ലേ? വ്യൂഹമൊക്കെ നിരത്തിയിരിക്കുന്നു, ഭയന്നിട്ടല്ലേ? അപ്പോൾ അവർക്ക് ശത്രുക്കളെയൊന്നും ഭയമില്ല. എന്തുകൊണ്ട്? അവരങ്ങനെയുള്ള കുഴപ്പങ്ങളിലൊന്നും പോയി ചാടത്തില്ല. ഒരുപാട് വലിയ മതിലൊക്കെ കെട്ടി ഉള്ളിലിരിക്കുന്നതിനാണ് കള്ളന്മാരൊക്കെ ഒന്ന് കയറുമെന്ന് പേടിച്ചിട്ടില്ല. പേടിയില്ലാത്തവന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് അവരുടെ വ്യൂഹ. പാണിനിയന്മാർ യുദ്ധം ചെയ്യും, പക്ഷേ അവർക്ക് വ്യൂഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റയ്ക്ക് തന്നെ അവർ ചെയ്തോളൂ. എന്നുവെച്ചാൽ ഈ പറയുന്നതെല്ലാം, ഈ പരിഭാഷകളെല്ലാം തന്നെ ലോക യുക്തികളാണ്, ലോകത്തിൽ പ്രയോഗിക്കുന്ന യുക്തികളാണ്. ഒരു നിമിത്തം നശിക്കുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ ആ നിമിത്തത്തെ ആശ്രയിച്ചൊന്നും ചെയ്യാൻ പോരും. അല്ലേ? വീടിന്റെ ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വേണ്ടി വാർക്കാൻ പോരുത്. എല്ലാം കൂടെ ഇടിഞ്ഞ് താഴെ വീഴും. ഇതുപോലെയുള്ള സാധാരണ യുക്തികളനുസരിച്ച് പറയണം. വണനീയന്മാരങ്ങനെയാണ്, നിമിത്തം നശിക്കാൻ പോകുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിനെ നിമിത്തം